ശങ്കരാചാര്യസ്വാമിവാചാരായണ സൂത്രഭാഷ്യഗുരുമൂർത്തിഭേദവിഭാഗിമവ്യാപ്തദേഹദക്ഷിണമൂർത്ത ബ്രഹ്മസൂത്ര ശങ്കരഭാഷ്യ അധ്യായം ഒന്ന് 14 അധികരണം 6 സൂത്രം 19 വാക്യാന്വയാത് അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതം ഋഗ്വേദ ഇത്യാദിനാചാപ്രകൃതസ്യാത്മനോ നാമ രൂപകർമ്മ പ്രപഞ്ചകർണതാം വ്യാജക്ഷണഃ പരമാത്മാനം ഏവ ഗമയതി. അതും ബ്രഹ്മധാരണത്തിൽ വന്നാണ് 4 അധ്യായത്തിൽ അസ്മഹതഭൂതസ്യ എന്ന് പറയുന്നത് പരമാത്മാവ്. ആ പരമാത്മാവിന്റെ നിശ്വസിതം നിശ്വാസം ആണ് യജുർവേദ യജുർവേദ സാമവേദ എന്ന് പറഞ്ഞ എല്ലാം വേദങ്ങളെല്ലാം അതിൻ്റെ നിശ്വാസം പോലെയാണ്. അത് അനായാസമായി മനസ്സിലാക്കാം. കാരണം പരമാത്മാവ് സത്യമാണ്. അപ്പോൾ ആ സത്യത്തെ വെളിപ്പെടുത്തുന്ന വാക്കുകളെല്ലാം ആ സത്യത്തിൽ നിന്ന് നിർഗമിക്കുന്നതാണ്. അനുവിന് വേറെ ഒരു സ്ഥലത്തു നിന്ന് വരാൻ പറ്റില്ല. വാക്കിൻ്റെ ആശ്രയം ചൈതന്യമാണ്. അപ്പോൾ ചൈതന്യത്തിൽ നിന്നേ വാക്കിനെ നിർഗമിക്കാൻ പറ്റും. മൃതശരീരം വർത്തമാനം പറയാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ചൈതന്യത്തിൽ നിന്നാണ് വാക്ക് നിർഗമിക്കുന്നത്. അപ്പോ ചൈതന്യം എന്ന് പറയുന്നത് ജ്ഞാനസ്വരൂപമാണ്, വിജ്ഞാനസ്വരൂപം. എല്ലാ വിജ്ഞാനവും ചൈതന്യ രൂപമല്ല, അറിവ് അല്ലേ. ജ്ഞാനമെന്നും വിജ്ഞാനമെന്നും സർവജ്ഞാനമെന്നും എല്ലാം പറഞ്ഞ അറിവാണ്. ആ അറിവ് വാഗിന്ദ്രിയത്തിലൂടെ വാക്കായി പ്രകടമാകുമ്പോൾ ശ്രോതാക്കളെ ഗ്രഹിക്കുന്നു. അപ്പോൾ അത് ചൈതന്യത്തിൽ നിന്നാണ് വേദം പ്രകടമായിരിക്കുന്നു എന്ന് പറയുന്നതിന് ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയ വൈരുദ്ധ്യമൊന്നുമില്ല. ഈശ്വരനാണ് വേദത്തെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈശ്വരനെ ഇവിടെ പറയുന്നെന്താണ്? മഹതോ ഭൂതസ്യ, ആ മഹാഭൂതമായ ചൈതന്യ സമുദ്രം ചിത് സമുദ്രം, അതിൽ നിന്ന് അറിവ് വാക്കിന്റെ രൂപത്തിൽ നിർഗമിക്കുന്നു. അത് വേദം എന്ന് പറയുന്നു. എന്നാൽ പിന്നെ വേദത്തിന് മാത്രം എന്താ വിശേഷത? എല്ലാ വാക്കുകളും അങ്ങനെയല്ലേ. നമ്മളെല്ലാം പറയുന്ന വാക്കുകളും ചൈതന്യത്തിൽ നിന്ന് വരുന്നതാണല്ലോ. പക്ഷേ അവിടെ വേദത്തിൻ്റെ പ്രത്യേകത അത് ആ ചൈതന്യത്തെ തന്നെ വെളിപ്പെടുത്തുന്ന വാക്കുകൾ. നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? ഈ ശബ്ദസ്പർശ രൂപരസഗന്ധാത്മകമായ പ്രപഞ്ചത്തെ പ്രാപഞ്ചിക വിഷയങ്ങളെ വെളിപ്പെടുത്തുന്ന വാക്കുകളാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ വേദമെന്ന് പറയാറില്ല. അപ്പൊ വേദത്തിൽ അത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. സത്യത്തെ വെളിപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ, കർമ്മകാണ്ടുണ്ടല്ലോ, മറ്റു വിഷയങ്ങൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ വേദം അത് ശരിയാണ്, പക്ഷെ അത് വേദം അതിനെ വെളിപ്പെടുത്തുന്നത് ഭാഷകാരൻ അദ്വൈത ഭാഷ എഴുതിയത്. വേദത്തിന്റെ താത്പര്യം ആ അദ്വൈത തത്വത്തെ വെളിപ്പെടുത്തുക എന്ന് തന്നെ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളോ അതെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളും ശ്രോതാക്കളെ ഗ്രഹിക്കാനും ആ അദ്വൈത തത്വത്തെ ബോധിക്കുന്നതിനുള്ള ഉപായങ്ങളായി ഉപയോഗിക്കാനും വേണ്ടിയാണ്. അടുത്ത് നമ്മൾ സർവാപേക്ഷാധികരണം അവിടെ അത് ചർച്ച ചെയ്യും. സർവാപേക്ഷാധിശ്വത്, നമ്മൾ സാധന പറയുമല്ലോ കർമ്മകാണ്ടം, അതല്ല നമുക്ക് വേണ്ടത് ഉപനിഷത്താണ്. സൂത്രത്തിൽ തന്നെ പറയും അങ്ങനെയൊന്നും കർമ്മകാണ്ഡത്തെ തള്ളാനൊന്നും പറ്റത്തില്ല. ഈ മുക്തി എന്ന് പറയുന്നത് സർവത്തെ അപേക്ഷിക്കുന്നു, മുക്തിക്ക് ഉപായമായിരിക്കുന്ന ജ്ഞാനവും സർവത്തെ അപേക്ഷിക്കുന്നുണ്ട്, വേദത്തെ പൂർണ്ണമായും അപേക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർമ്മത്തിന് പ്രാധാന്യം വരുന്നത്. അപ്പോൾ വേദം എന്ന് പറയുന്നത് പൂർണ്ണമായും ഒന്നുകിൽ നേരിട്ട് സത്യത്തെ വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സത്യത്തെ വെളിപ്പെടുത്തുന്നതിന് ഏതെങ്കിലും തരത്തിൽ ഉപകരിക്കുന്നു. ചെല്ലി ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ കർമ്മത്തെ നിഷേധിച്ചെന്ന് വശികാരം. അങ്ങനെ സമന്വയിപ്പിക്കുക നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു വിഷയത്തെ സംബന്ധിച്ചല്ല, ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടോ എല്ലായിടത്തും ഇത് കാണും. നമുക്ക് കേൾക്കുമ്പോൾ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന രീതിയിൽ പറയും. ഉദാഹരണം ഇവിടെ തന്നെ ഉണ്ട്, നിത്യാദിനജ പ്രകൃതസ്യാത്മനോ. ഇവിടെ ഈ ബൃഹദാരണ്യത്തിൽ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്ന ആ പരമാത്മാവെന്താണ്? നാമരൂപ കർമ്മ പ്രപഞ്ച കാരണതാം. നാമരൂപങ്ങൾ, കർമ്മം ഇവയുടെയൊക്കെ കാരണമാണെന്ന് വ്യാജക്ഷാണ വ്യക്തമായി പറയുന്നു, വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യക്തമായി പറയുക എന്നു. ആര് പറയുന്നു? ശ്രുതി. അപ്പൊ ശ്രുതി പറയുന്നത് ഈ നാമരൂപ കർമ്മ പ്രപഞ്ചത്തിന്റെ വിശേഷണമാണ്. നാമരൂപവും കർമ്മവും ചേർന്ന പ്രപഞ്ചമായി, ആ പ്രപഞ്ച കാരണമായി പരമാത്മാവിനെയാണ്. പരമാത്മാനം ഏനം പരമാത്മാനം ഗമയതി ബോധിപ്പിക്കുന്നു ശ്രോതാവിനെ. ഈ പറഞ്ഞിരിക്കുന്ന എന്താണ്? ബ്രഹ്മമാണ് അല്ലെങ്കിൽ പരമാത്മാവാണ് ജഗത് കാരണം എന്നിവിടെ പറയുന്നു, ശ്രുതി പറയുന്നു എന്നാണ്. അത് പറയുന്നതാണ് ഏകനായിരിക്കുന്ന അദ്വൈതനായിരിക്കുന്ന പരമാത്മാവാണ് ജഗത്തിന് കാരണം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് ശ്രുതി എന്ന് പറയുന്നതാണ് അത് കാര്യകാരണ ഭാവശൂന്യനാണ് ആ പരമാത്മാവ്. എന്തുകൊണ്ട്? ഏകവും അദ്വിതീയവുമാണ് പരമാർത്ഥമെങ്കിൽ, ആ പരമാർത്ഥത്തിൽ നിന്ന് അന്യമായ ഇവിടെ ഒന്നുമില്ലെങ്കിൽ, നാമരൂപ പ്രപഞ്ചമേ അന്യമായില്ലെങ്കിൽ പിന്നെ ആർക്ക് കാരണം? കാര്യകാരണ ബന്ധത്തെ നിഷേധിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് പറയുന്നു? ജഗത് കാരണമായി പരമാത്മാവാണെന്ന് സമർത്ഥിക്കുകയാണ്. അതേ ശ്രുതി തന്നെ പറയും ഇങ്ങനെ ഒരു കാര്യകാരണ ബന്ധം, അദ്വൈതം എന്ന് പറയുന്നിടത്ത് കാര്യകാരണ ബന്ധമുണ്ട്. ഇത് ഏത് ദൃഷ്ടി പറയുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇത് വൈരുദ്ധ്യം, ഒരു വൈരുദ്ധ്യമില്ല. അപ്പൊ ശ്രോതാവ് എവിടെ നിന്നുകൊണ്ടാണോ ഇത് ഗ്രഹിക്കേണ്ടത് അവിടെ നിന്നുകൊണ്ട് ഇതിനെ മനസ്സിലാക്കും. ആ ശ്രോതാവിന്റെ ബുദ്ധി കൂടുതൽ സൂക്ഷ്മമായി തത്വത്തെ ഗ്രഹണത്തിനുള്ള സാമർഥ്യം ഉണ്ടായി വരുമ്പോ പ്രപഞ്ച രണ്ടു തരത്തിൽ ചിന്തിക്കാം. ഒന്ന്, ബ്രഹ്മതത്വത്തിൽ ഉറപ്പിക്കുന്ന മനസ്സുകൊണ്ട് ആ തത്വത്തെ കുറിച്ച് ചിന്തിക്കാം. അല്ല, ഈ പ്രാപഞ്ചിക തത്വങ്ങളിൽ ഉറപ്പിച്ച മനസ്സുകൊണ്ടും ബ്രഹ്മത്തെ ചിന്തിക്കാം. അതാണ് പറയുന്നത്. ഇവിടെ ഒരു അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ഇവിടെയൊക്കെ പറയുന്നതിനെ കുറിച്ചാണ്. ഈ പ്രപഞ്ചത്തെ കുറിച്ച് പിന്നെ പറയുന്നു, ആനന്ദമയ കോശം, പിന്നെ ഒരു ആത്മാവ്. അപ്പൊ അവിടെ പ്രപഞ്ചത്തിലൂന്നിയ മനസ്സുകൊണ്ടാണ് ആത്മാവിനെത്തിച്ചേരുന്നത്. നേരി നേരി ആത്മാ സർവം ഖൽവിദം ബ്രഹ്മ എന്നെല്ലാം പറയുമ്പോഴോ അവിടെ പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നേയില്ല, കേവലം ബ്രഹ്മം. അപ്പോൾ അവിടെ ബ്രഹ്മത്തിൽ ഉറപ്പിച്ച മനസ്സുകൊണ്ടാണ് ബ്രഹ്മത്തെ ചിന്തിക്കുന്നത്. അവിടെ കാര്യകാരണഭാവത്തെ നിഷേധിക്കുന്നു. അപ്പോൾ ഒരാളുടെ ദൃഷ്ടി അനുസരിച്ചിട്ടാണ് ദൃഷ്ടിഭേദം എന്ന് പറയുന്നത്. ഇതിനെ സാധാരണ പറയുന്നതാണ്, വ്യാവഹാരിക ദൃഷ്ടിയിൽ പറയുന്നു കാര്യങ്ങൾ, പാരമാർത്ഥിക ദൃഷ്ടിയിൽ പറയുന്നു കാര്യങ്ങൾ. ഈ ദൃഷ്ടിഭേദം മനസ്സിലാക്കിയില്ലെങ്കിൽ അദ്വൈതം പരസ്പര വിരുദ്ധമായി തോന്നും. അപ്പോൾ ആ തത്വത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുന്നതിന് ഇത് നമുക്ക് ഇനി ബ്രഹ്മസൂത്രത്തിലെ അടുത്ത അധ്യായങ്ങളിലൊക്കെ ചെന്നാൽ മനസ്സിലാവും. ഒരിടത്ത് സത്കാര്യവാദത്തെ അംഗീകരിക്കും, വേറെടുത്ത് സത്കാര്യവാദത്തെ നിഷേധിക്കും. ഒരിടത്ത് കാര്യകാരണവാദത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമിക്കും, വേറെടുത്ത് എന്ത് പറയും, അങ്ങനെ ഒരു കാര്യകാരണ ബന്ധമേ ഇവിടെ ഇല്ല, അദ്വൈതമായ ഒരു തത്വത്തിന് എന്താ കാര്യകാരണഭാവം. അപ്പൊ ഇത് എല്ലാ സ്ഥലത്തും വരുന്നതാണ്. ഇത് ആ ദൃഷ്ടിഭേദത്തെ മനസ്സിലാക്കി അദ്വൈതത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ അത് പിടികിട്ടത്തില്ല. നിങ്ങൾ എത്ര ജീവിതകാലം മുഴുവൻ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാലും ശരി, അത് ഒരു പ്രധാന കാരണമാണ്. അങ്ങനെ ഒന്നുണ്ട്, അദ്വൈത വാസന എന്ന് പറയുന്നൊന്നുണ്ട്. അതില്ലാത്തവനെ ചെവിയിൽ അദ്വൈതം അടിച്ചു കയറ്റി എന്ന് പറഞ്ഞൊരു കാര്യം അവന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ശ്രുതിമതസ്തർക്കോന് സന്ധീയത എന്ന് പറയുന്നതാണ്. അദ്വൈതത്തെ കേൾക്കുമ്പോൾ തന്നെ അദ്വൈതത്തിനെതിരായിട്ടുള്ള യുക്തികളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും ശങ്കരാചാര്യരെ പരാജയപ്പെടുത്താൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ ശരിയാവും? ശ്രുതി അനുകൂലമായ ചിന്ത വന്നാലേ അദ്വൈതം ഗ്രഹിക്കാൻ പറ്റും. കാരണം ഉള്ളിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്തോ ഒന്ന് തടയുകയാണ്, ഇത് ശരിയല്ല, ഇതിന് അംഗീകരിക്കാൻ പറ്റില്ല. നാസ്തികന്മാരും മറ്റും അവർക്ക് നാസ്തികനോട് നമ്മൾ അദ്വൈതത്തെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ പല നാസികന്മാരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്വൈതത്തിൻ്റെ ഭാഷ അവർ ഉൾക്കൊള്ളത്തില്ല, അദ്വൈതത്തിൻ്റെ ചിന്താ രീതി അവർ ഉൾക്കൊള്ളത്തില്ല. ഏതെങ്കിലും ഒരു അദ്വൈതത്തെ സംബന്ധിച്ചൊരു വിഷയം പറയുമ്പോൾ അവരതിനെ എങ്ങനെ നിഷേധിക്കാം ഉൾക്കൊള്ളുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള യുക്തികളെ കുറിച്ച് ചിന്തിക്കുന്നു. അതുപോലെയാണ് ദ്വൈതികളോട് അദ്വൈതം പറയുന്നു. ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ദ്വൈത ബുദ്ധിയോടുകൂടി ഇരിക്കുന്നവരുടെ മുമ്പിൽ അദ്വൈതം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവരത്, കാരണം അത് കേൾക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ടുമായിരിക്കും അതിനെ തിരസ്കരിച്ചുകൊണ്ടേയിരിക്കും, അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം മനസ്സിൽ ഏതൊരു യുക്തിയാണ് വരികയാണെങ്കിൽ നമുക്കൊരു കാര്യം ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ എതിർയുക്തിയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം പൊന്തി വരുന്നതെങ്കിൽ മനസ്സിലാക്കണം നമ്മൾ ഇതിന് പറ്റിയ ആളല്ല, വേറെ പണി എന്തെങ്കിലും നോക്കും. കാരണം നമ്മൾക്ക് അതങ്ങനെ ഒരു സംസ്കാരമില്ല. അതൊരു മുഖ്യമായ ഘടകമാണ്. ആ സംസ്കാരം ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ കേൾക്കുന്നതിനോട് യോജിച്ചു പോകത്തുള്ളൂ. അതിന് വിപരീതമായ സംസ്കാരമാണെങ്കിൽ, വിപരീത വൃത്തിയാണ് മനസ്സിൽ പ്രബലമായിരിക്കുന്നതെങ്കിൽ അത് ഏതിനും ദ്വൈതമാണ് ഒരാളെ ഉദ്ദേശിക്കുന്നത്. അയാളുടെ ഉള്ളിൽ അദ്വൈത സംസ്കാരമാണെങ്കിൽ ദ്വൈതത്തെ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, വെറുതെ സമയം കളയാവുന്ന. അതാണ് അദ്വൈതം പഠിച്ച ആചാര്യന്മാർ ദ്വൈതികളായി മാറി, ദ്വൈതം പഠിച്ചവർ തിരിച്ച് അദ്വൈതികളായി മാറി. എല്ലാം സംഭവിക്കും. നാസ്തികൻ ആസ്തികനായി മാറുന്നു, ആസ്തികൻ നാസ്തികനായി മാറുന്നു. സംസ്കാരമാണ് അവിടെ പ്രബലമായിരിക്കും. അപ്പൊ ഗ്രഹിച്ചാലും വിപരീത ബുദ്ധിക്ക് പ്രാധാന്യം വരും. അദ്വൈതത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒന്നുമാണ് ഈ വിപരീത ബുദ്ധി. അത് അദ്വൈതത്തെ പക്ഷെ ചർച്ച ചെയ്യുന്നത് ഒരുവൻ അദ്വൈതത്തെ ഗ്രഹിക്കുമ്പോൾ, അനുകൂലമായി ചിന്തിച്ചതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന വിപരീത ബുദ്ധിയെക്കുറിച്ചാണ്. പക്ഷേ അദ്വൈതം ഒരാൾ ശ്രമിക്കുമ്പോൾ വിപരീതമായ പ്രതികൂലമായ വിപരീത ബുദ്ധിയാണ് വരുന്നതെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. ശരിയാകാൻ പറ്റില്ല. കാരണം അയാളെ പ്രോത്സാഹിപ്പിക്കാത്ത തരത്തിലാണ് ഇവിടെ ആചാര്യം പറയുന്നത്. ഇവിടെ പറയുന്നു പരമാത്മാവ് പരമകാരണമാണ്, പിന്നെ പറയുന്നു ഇവിടെ കാര്യകാരണം ഇല്ല. രണ്ടുള്ളിടത്തല്ലേ കാര്യകാരണം വരും? അപ്പോൾ ഇയാളുടെ ബുദ്ധി കുഴഞ്ഞു പോയതിൽ ഏതാ ശരി? രണ്ടും ഇങ്ങനെ ശരിയാകും. അപ്പോൾ പിന്നെ ദൃഷ്ടിഭേദം വരുമോ? ഒന്ന് പാരമാർത്ഥിക ദൃഷ്ടി, വ്യവഹാരിക ദൃഷ്ടി, അത് ഉൾക്കൊള്ളണം. ഇതാണ് അതിൻ്റെ ശൈലി. ഈ രീതിയിൽ ചിന്തിച്ചാലേ ഇത് ഇങ്ങനെ പല ദൃഷ്ടിഭേദങ്ങളും ഉണ്ടാക്കും. ആരോഗ്യദൃഷ്ടി, രപവാദ ദൃഷ്ടി, വ്യാമിശ്ര ദൃഷ്ടി എന്നെല്ലാം പറഞ്ഞ് സർവജ്ഞാത്മനിയും മറ്റും പറയും. ഇന്ന് നാനാ ദൃഷ്ടികളൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ കുഴയ്ക്കാൻ വേണ്ടിയിട്ടല്ല. അദ്വൈതം എന്ന് പറയുന്ന തത്വത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ആ വാസനയുള്ളവരിൽ തന്നെ ദൃഷ്ടിഭേദമുണ്ട്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അവരുടെ അവർക്കനുകൂലമായ രീതിയിൽ ചിന്തിച്ച് അവിടെ മനനം ചെയ്ത് തത്വത്തെ ഗ്രഹിക്കാനും തത്വമല്ല അല്ലാത്തതിനെ തള്ളിക്കളയാനും വേണ്ടിയിട്ടാണ് വിഭിന്ന ദൃഷ്ടികൾക്ക് അനുസരിച്ചുള്ള പ്രക്രിയകൾ ആചാര്യന്മാർ ഉള്ള ഭാഷ്യകാരനം പറയുന്നത്. ഇത് സർവത്രയുണ്ട്. അപ്പോൾ എനിക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: നിങ്ങളതിനെ അനുകൂലമായി ചിന്തിക്കുന്നു, അതേ പ്രതികൂലമായി ചിന്തിക്കുന്നു? അത് ശ്രുതിമത തർക്കമാണോ? ശ്രുതിയെ അനുകൂലിക്കുന്ന വിചാരമാണോ? ശ്രുതി എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന തത്വം ആണ് ശ്രുതി. ആ തത്വത്തെ അനുകൂലിക്കുന്ന തരത്തിലാണോ അതോ പ്രതികൂലിക്കുന്ന തരത്തിലാണോ ചിന്തിക്കുന്നത്? അത് പ്രതികൂലിക്കുന്ന തരത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിൽ നിഷേധം മാത്രമേ വരും. ഒരിക്കലും അത് കാരണം എന്താണ്? അങ്ങനെയൊരു സംസ്കാരം ഉണ്ടല്ല. ഇപ്പോൾ കണക്ക് പഠിക്കണമെങ്കിൽ അതിന് സംസ്കാരം വേണം, വൈദ്യം പഠിക്കണമെങ്കിൽ ആ സംസ്കാരം വേണം, ജ്യോതിഷം പഠിക്കണമെങ്കിൽ സംസ്കാരം വേണമെങ്കിൽ അദ്വൈതം പഠിക്കുന്നതിനും പഠിക്കുക അത് പ്രാഥമികമായിട്ട് അല്ല, അദ്വൈതം മനനം ചെയ്യുന്നതിനും ആ സംസ്കാരം കൂടിയതീരും. അദ്വൈതത്തെ ഗ്രഹിക്കുന്നതിനും ആ സംസ്കാരം കൂടിയതീരും. എനിക്ക് അത് പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് ജന്മങ്ങൾ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അത് വേണ്ടി വരും. ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എന്നെ സംബന്ധിച്ച് ഒറ്റ ജന്മമേ ഉള്ളൂ, അത് ഇതാണ്. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പലതും വേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഈ വൈരുദ്ധ്യങ്ങളും എല്ലാ ഭാഗത്തും ഏതൊരു തത്വം പറഞ്ഞാലും ശരി, അദ്വൈതത്തിൽ അതിന് വിപരീതമായി ഒരു തത്വം വരും. ഇവിടെ പറയുന്ന എന്താണ്? കർണവാദം. അത് കർണമാണ്, അത് വളരെ രസകരമായ ചർച്ചകൾ അടുത്ത് വരും. രണ്ടാം അധ്യായത്തിൽ എന്ന് പറഞ്ഞ് രസിക്കാമെന്ന് പറഞ്ഞാലും ഇരിക്കണ്ട, കാരണം മനസ്സിലായാലേ രസിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് അരസികമായ ചർച്ചയായിപ്പോകും. അപ്പോൾ ഇവിടെ എന്താണ്, പ്രപഞ്ച കാരണമായി പരമാത്മാവിനെയാണ് നിർദ്ദേശിക്കുന്നത്, ജീവനെയല്ല. തഥാ ഏവ ഏകായന പ്രക്രിയയായ മതി. ബഹിർധാരണത്തിൽ തന്നെ നാലാം അധ്യായത്തിൽ ഏകായന പ്രക്രിയയുണ്ട്, നമ്മൾ ചർച്ച ചെയ്തതാണ്. യഥാ സർവാസാം അപാം സമുദ്ര ഏകായനം, അവിടെ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് പറയും. സർവേഷാം രൂപായനാം ചക്ഷുരേകായനാം സർവേഷാം പ്രാണാനാം നാസികേ ഏകായനം, സർവശബ്ദങ്ങളുടെയും ഏകായനമായിരിക്കുന്നത് ശ്രവണേന്ദ്രിയമാണ്. സർവസ്പർശങ്ങളുടെയും ഏകായനം ഏകാശ്രയമായിരിക്കുന്നത് ത്വഗീന്ദ്രിയമാണ്. സർവസങ്കല്പങ്ങളുടെയും ഏകായനമായിരിക്കുന്ന മനസ്സാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഓരോ ഏകായനങ്ങളെ എടുത്തു കാണിക്കും. അത് പ്രപഞ്ചത്തിൽ തന്നെ, അത് എന്തിനാ അങ്ങനെ പറയുന്നത്? ഈ പ്രപഞ്ചത്തെ പരിശോധിക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാകുന്നു, ഈ പ്രപഞ്ചത്തിൽ നാനാ അംശങ്ങൾ ഒന്നിനെ ആശ്രയിക്കും അല്ലേ. ഒരേ കണ്ണുകൊണ്ട് നാനാ രൂപങ്ങളെ കാണുന്നു നമ്മൾ. അപ്പോ കാരണം എന്ന് പറയുന്നത് ഏകത്തിലേക്ക് അന്വയിക്കുന്നതായിട്ട് പ്രപഞ്ച സൃഷ്ടിയെ നോക്കാൻ കാണാം, പലതിലേക്കല്ല. ഒരു കണ്ണുകൊണ്ട് നാനാരൂപങ്ങളെ കാണുന്നു, പീത നീല രക്ത ഹരിത കപിശ എന്നൊക്കെ പറയുന്ന നാനാവർണ്ണങ്ങൾ ഒരു കണ്ണുകൊണ്ടല്ലേ കാണുന്നു. അല്ലാതെ ഈ നാനാരൂപങ്ങളുണ്ട് അതുകൊണ്ട് ഇതിന് ഓരോന്നിനും ഓരോ കണ്ണ്, അങ്ങനെയില്ലല്ലോ. ഒരു കണ്ണേ ഉള്ളൂ, സ്ഥൂലമായ ദൃഷ്ടി. അല്ലാതെ കണ്ണിന് തന്നെ പല ഭാഗങ്ങളില്ലേ, കണ്ണിന് പല പ്രവർത്തനങ്ങളില്ലേ, അപ്പോൾ കാഴ്ചക്ക് പല കാരണങ്ങളില്ലേ, അത് പലതരത്തിലുള്ള കണ്ണിൻ്റെ പ്രവർത്തനം. അങ്ങനെ അല്ല പറയുന്നത്, സ്ഥൂലമായ ദൃഷ്ടി നോക്കുമ്പോൾ അത് സുരഭിയായാലും അസുരഭിയായാലും ഗ്രഹിക്കുന്നത് ഒരു പ്രാണേന്ദ്രിയമാണ്, അവിടെ രണ്ടില്ല. പിന്നെ അതിൻ്റെ അകത്ത് ഉള്ളിൽ നാനാ പ്രവർത്തനങ്ങൾ നടക്കുന്നു, കാര്യകാരണ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ഇവിടെ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, അത് ബ്രെയിനിനെ ആശ്രയിച്ചിരിക്കുന്നു, അത് ഒന്നാണ് അവിടെ നാനാ. അത് പിന്നിലേക്ക് പിന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്ന എന്താണ്, എല്ലാം ഓരോന്നും. അവസാനം പറയത് കോശങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, അവസാനം പറയത് ജീനിനെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്ക് കണ്ടെത്താവുന്നിടത്തോളം ചെല്ലുമ്പോൾ ഉത്തരം പറയുന്നത് ഒന്നിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ നാനാരൂപത്തിൽ, ഇവിടെയെല്ലാം ഈ പോക്കിൽ ഇടയ്ക്ക് ഒരു കാര്യവും അനേക കാരണങ്ങളും ഉണ്ടെങ്കിലും അവയെല്ലാം നമുക്ക് ഏക കാരണമായിട്ടെടുക്കാം, ഒന്നായിട്ടെടുക്കും. ചക്ഷുരേന്ദ്രിയത്തിന് പല അവയവങ്ങളുണ്ടെങ്കിലും ചക്ഷുരേന്ദ്രിയ ഏകമല്ലേ, അതങ്ങനെയാണല്ലോ. ഈ മനുഷ്യ ശരീരം പല അവയവങ്ങളുണ്ട്, പക്ഷെ ശരീരം ഒന്നാണ്. ഇതുപോലെ കാര്യങ്ങൾ നാനാരൂപത്തിലിരിക്കെ കാരണം ഏകരൂപത്തിലിരിക്കുന്നു. ഒരു പിതാവിന് നാനാ പുത്രന്മാര്, അജാഹ്യകാം ലോഹിത, സംഖ്യന്മാർ പറയുന്നതാണ് ശുക്ലകൃഷ്ണ സ്വരൂപ, ഏകയായിരിക്കുന്ന അജയായിരിക്കുന്ന പ്രകൃതി. അവൾക്ക് മൂന്ന് ഭാവങ്ങളുണ്ട്, സത്വം രജസ് തമസ്. പക്ഷേ നാനാ സമാന രൂപങ്ങളായ നാനാ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നു. എവിടെ നോക്കിയാലും കാണാം ഏക കാരണത്വം. എന്നുവെച്ചാൽ അനേക കാരണഭാവങ്ങളെ ഉൾക്കൊള്ളുന്ന ഏക കാരണത്വം എന്ന് പ്രത്യേകം പറയേണ്ടി വരും. ഇതിനാണ് ഏകായന പ്രക്രിയ എന്ന് പറയുന്നത്. നമ്മൾ ബഹുദാരണ്യത്തിൽ ഇത് ചർച്ച ചെയ്തതാണ്. ആ ഏകായന പ്രക്രിയയിൽ അങ്ങനെ ഏകത്വത്തെക്കുറിച്ച് തെരഞ്ഞു പോയാലും ഒരു പരമകാരണത്തിൽ എത്തിച്ചേരേണ്ടി വരും. ആ പരമകാരണമായി ചൈതന്യത്തെ സ്വീകരിക്കുന്നു, അതാരായാലും സ്വീകരിച്ചേ പറ്റും. കാരണം ഇവിടെ നമ്മൾ ചിന്തിക്കുന്നു, ഭൗതികവും ആത്മീയവുമായി പല വിഷയങ്ങൾ അറിയുന്നു, പല സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇനി ഭൗതികമായി തന്നെ ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുന്നു, നിഗമനങ്ങൾ എത്തിച്ചേരുന്നു, അതിൽ നിന്ന് പല അതിൻ്റെ പ്രയോഗങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് ബൗദ്ധികമായ തലത്തിന് വികാസം സംഭവിക്കുന്നു, ബാഹ്യമായ കർമ്മങ്ങൾക്കും ഉപകരണങ്ങൾക്കും എല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിവിടെ തുടങ്ങുന്നു. ഇതിൻ്റെയൊക്കെ ആശ്രയം എന്താണ്? കേവലം തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ബുദ്ധിയാണ്. ബുദ്ധി ആശ്രയിച്ചാൽ ഇതെല്ലാം നടക്കുന്നു. എന്നാൽ ഈശ്വരനുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എന്തിനെ ആശ്രയിച്ച്? സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ച്. അങ്ങനെ ബ്രഹ്മമെന്ന് വിളിച്ചാലും വിഷ്ണു എന്ന് വിളിച്ചാലും ശിവനെന്ന് വിളിച്ചാലും സാക്ഷാത്കരിച്ചെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എന്തിന്? എവിടെ? കേവലം തൻ്റെ ബുദ്ധിയെ ആശ്രയിച്ച്. അതെന്താണ് ചൈതന്യം? അപ്പോൾ ചൈതന്യത്തെ ആശ്രയിച്ചാണ്, ഏകകാരണത്തെ ആശ്രയിച്ചിട്ടാണ്. ഏതായാലും അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റും? ഭൗതികവാദിക്ക് നിഷേധിക്കാൻ പറ്റും. നീ ഇതിനെ നിഷേധിക്കുന്നു നിന്റെ ബുദ്ധിയെ കൊണ്ടല്ലേ. ആ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ചൈതന്യ പ്രകാശമാണെന്ന് പറഞ്ഞു. ഇവിടെ അതിനെ പറയുന്നുള്ളൂ. ഈ ബ്രഹ്മമെന്ന് പറയുമ്പോൾ വേറെ എന്തോ ആണെന്ന് ധരിക്കുന്നതുകൊണ്ടാണ് വഴക്കുണ്ടാവുന്നത്. അത് ഈ സ്വന്തം തൻ്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ബോധമാണെന്ന് പറഞ്ഞാൽ ആർക്ക് വഴക്കില്ല? ബോധത്തെ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഭക്ഷ്യക്കാരൻ പറയുന്നുണ്ട്, നിനക്ക് ലോകത്തുള്ള സർവത്തെയും നിഷേധിക്കാം, പക്ഷെ നിന്നെ നിഷേധിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഞാൻ എന്ന് പറയുന്നു ബോധമാണ്, ആ പ്രകാശിക്കുന്നു അറിവാണ്. അതുകൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മ, വിജ്ഞാനം ബ്രഹ്മ എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. അത് കൊണ്ടാണ് ഇവിടെ ഏകകാരണവാദത്തിലേക്ക് പോകുന്നത്. സർവവ്യവഹാരങ്ങളും ശബ്ദസ്പർശ രൂപരസങ്ങളെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങളും ക്രിയ ആസ്പദിച്ചുള്ള വ്യവഹാരങ്ങളും സർവവും ഏകമായ ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് പരമകാരണം. പക്ഷെ അതിനെ സങ്കുചിതമായി ജീവഭാവത്തിൽ ഞാനാണ് എല്ലാത്തിനും കാരണക്കാരൻ എന്ന് ധരിച്ചു കളയുന്നത് അഹന്തയാണ്. മനസ്സിലെന്താണോ? പരമാത്മ ചൈതന്യമാണ് എന്നിലും നിന്നിലും സ്ഫുരിക്കുന്ന ചൈതന്യമാണ്. ഞാൻ സ്വയം നിസ്സഹായനാണ്, എനിക്ക് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കൊന്നും ശേഷിയില്ല, ഞാൻ ഈശ്വരനാകത്തില്ല, സർവജ്ഞത്വ സർവശക്തിത്വം ഇതൊന്നും എനിക്ക് കിട്ടത്തില്ല. പക്ഷേ യേശ സർവേശ്വര യേശ സർവജ്ഞ എന്ന് പറയുന്ന എന്താണ്? ഈ ഉള്ളിലിരിക്കുന്നവൻ തന്നെ സർവഭാവത്തിലും ഇരിക്കുന്നു. ഇവിടെ ഞാൻ അഹം എന്നുള്ള ബോധത്തോ ഇതാണ്. ഇതും ഇതുപോലെ ഒരു സംശയമാണ്. ഇന്നലെ ഒരാൾ ചോദിച്ച സംശയമാണ്, അഹം എന്ന വിശ്വഭാവത്തിലിരിക്കുന്നു, ഈ വിശ്വഭാവത്തിലിരിക്കുന്നു തന്നെയാണ്, അതേസമയം അവിടെ തുര്യനായും ഇരിക്കുന്നത്, രണ്ടില്ല. അതാണ് അദ്വൈതം മനസ്സിലാക്കേണ്ട. അങ്ങനെയാണ് ഏതൊരുവനാണോ കാലദേശ പരിമിതികളോടുകൂടിയിരിക്കുന്നത് അവൻ തന്നെ. പിന്നെ നമുക്ക് അതേ സമയത്തൊന്നും പറയില്ല. എന്തുകൊണ്ട്? കാലദേശ പരിമിതിരഹിതനായും ഇരിക്കുന്നു, അപരിച്ഛിന്നനായും ഇരിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റില്ല അതേ കാലത്തിലാണെന്ന്. കാരണം കാലമില്ലാത്തവനെ പിന്നെ അതേ കാലത്തിലാണെന്ന് പറയാൻ പറ്റും. ഇത് ഒരിടത്ത് തന്നെ സംഭവിക്കുന്നു. ഒരേ സമുദ്രം തന്നെ തിരയായും നിരയായും ഇരിക്കുമ്പോൾ അതേസമയം തന്നെ അത് ജലമായും ഇരിക്കുന്നു, പൊളയായിരിക്കുമ്പോൾ മാലയായിരിക്കുമ്പോൾ തന്നെ അത് സ്വർണമായിരിക്കുന്നു. അതിന് ആ ഭാവത്തെ വിട്ടിട്ടല്ല ഇരിക്കുന്നു, സ്വർണം എന്നുള്ളതിനെ വിട്ടിട്ടല്ല. അയ്യോ, ഞാനിപ്പോൾ കാലദേശ ബോധത്തോടുകൂടി ഇരിക്കുന്നു, എനിക്ക് തുര്യനാകുന്നതിന് വേണ്ടി കാലദേശ ബോധത്തെ വിടണ്ടേ? വേണ്ട. എന്തുകൊണ്ട്? നീ എപ്പോഴാണ് കാലദേശബോധത്തോടുകൂടിയിരിക്കുന്നത്? അതേ നീ തന്നെയാണ് കാലദേശ രഹിതനായിരിക്കുന്നു, ബോധ കാലദേശ പരിച്ഛേദശൂന്യനായിരിക്കുന്നു. അതിന് കാലദേശ പരിച്ഛേദ ശൂന്യനാകുന്നതിന് വേണ്ടി നിനക്ക് വേറൊരു അവസ്ഥയിൽ പോയി അല്ലെങ്കിൽ വേറൊരു കാലത്തിൽ പോയി ആകാമെന്നിരിക്കുന്നത് മൂർഖതയാണ്, ബാലിശ്യമായ യുക്തിഹീനമായ ഒന്നാണ്. ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് കാലദേശ ശൂന്യമായ അതിന് അങ്ങനെ ഇരിക്കുന്നതിന് വേറൊരവസ്ഥയിൽ പോകണോ? ഇല്ല, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ അവിടെ എങ്ങനെ കാലദേശ ശൂന്യമാവും? കാരണം ഏതവസ്ഥയും ദേശത്തെ സൂചിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് പോവുകയും വരികയും ചെയ്യണമെങ്കിൽ അത് കാലത്തെ സൂചിപ്പിക്കുന്നു. എനിക്ക് അംഗീകരിക്കേണ്ടി വരും, ഞാൻ ഇന്ന കാലത്തിൽ ഇന്ന അവസ്ഥയിലായിരുന്നു, ഈ കാലത്തിൽ പൂർവം പശ്ചാത് ഭൂതം വർത്തമാനം ഭാവി ഇങ്ങനെ നമ്മൾ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയെല്ലാം കാലദേശങ്ങൾ കടന്നു വരും. അപ്പൊ താൻ തുര്യനായിരിക്കുന്ന എങ്ങനെ? എപ്പോഴാണോ താൻ കാലദേശ ബോധത്തോടുകൂടിയിരിക്കുന്നത് അവിടെ തന്നെ. അതുകൊണ്ടാണ് ശ്രീ തദേജതി തന്നേജതി, അത് ചലിക്കുന്നു ചലിക്കുന്നില്ല, ഇത് രണ്ടവസ്ഥയെ സംഭവിക്കുന്ന കാര്യമല്ല, ഒരേ അവസ്ഥയിൽ തന്നെ. അതുകൊണ്ടാണ് ഭാഷകാരൻ എന്ത് പറഞ്ഞത്, തുര്യൻ എന്ന് പറയുന്ന പോലെ തന്നെ നീ അന്വേഷിച്ചു പോകേണ്ടതെന്നല്ല, അന്വേഷിച്ചു പോയാൽ അത് മുയൽക്കൊമ്പിനെ അന്വേഷിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം അന്വേഷിച്ചിട്ട് ഒന്നും നടക്കാത്തത്. എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ടൈം വേസ്റ്റ്. എന്തുകൊണ്ട്? അത് വേറൊരു കാലത്ത് വേറൊരു അവസ്ഥയിൽ കണ്ടെത്താവുന്ന ഒരു സാധനമല്ല, അത് സ്വയം തന്നെയാണ് സർവ അവസ്ഥകളിലായും മാറിയിരിക്കുന്നതും അതൊന്നും അല്ലാതിരിക്കുന്നു. അതാണ് ഒരു അല്പം ബുദ്ധിയുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന, ഒരു ശിശുവിൻ്റെ ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് തന്നെ അതായിരുന്നു കൊണ്ടേ എന്താണോ അതിൻ്റെ സ്വരൂപം തുര്യൻ്റെ, ആ സ്വരൂപമായിരുന്നു കൊണ്ട് തന്നെ അതിന് വിശ്വനായിരിക്കാൻ പറ്റും. ചെറിയൊരു ഉദാഹരണത്തിന് മനസ്സിലാക്കാം, സ്വർണത്തിന് സ്വർണമായിരുന്നു കൊണ്ട് മാത്രമേ അതിന് വളയാകാൻ പറ്റും. അതിൻ്റെ സ്വർണം എന്ന് പറയുന്ന ആ സ്വരൂപത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന് വളയാകാൻ പറ്റത്തില്ല. പറ്റുമോ? എപ്പോഴാണോ അത് വളയായിരിക്കുന്നത് അത് സ്വർണമായി തന്നെ ഇരിക്കുന്നു. അതങ്ങനെ ആയിരുന്നു കൊണ്ടേ പറ്റൂ. ഇവിടെ എന്താണ്, തുര്യന് തുര്യനായിരുന്നു കൊണ്ട് മാത്രമേ വിശ്വനാകാൻ പറ്റൂ, തൈജസനാകാൻ പറ്റൂ, സുഷുപ്തനാകാൻ പറ്റൂ. ഒരേ അതിൻ്റെ അവ പറയും മാറ്റം വന്നില്ലേ എന്ന് ചോദിക്കും. തുര്യന് മാറ്റം വന്നിട്ടല്ലേ ഇതൊക്കെ ആയത്? ഇല്ല, അതാ പറഞ്ഞത്, സ്വർണത്തിന് മാറ്റം വന്ന വളയാകത്തില്ല, ഒരിക്കലും ആകാൻ പറ്റില്ല. സ്വർണമായിരിക്കാനേ പറ്റും. എപ്പോൾ അതതിൻ്റെ സ്വരൂപമാണ്, സ്വരൂപത്തെ വിടാൻ പറ്റില്ല, അഗ്നിക്ക് ഉഷ്ണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ സ്വരൂപത്തിനൊരിടത്തും മാറി, അത് സ്വരൂപമായി തന്നെ ഇരിക്കുന്നു എപ്പോഴും. അങ്ങനെയാണെങ്കിൽ പിന്നെ വളയോ എന്ന് ചോദിച്ചു. അതാണ് നേരത്തെ പറഞ്ഞത് ദൃഷ്ടിഭേദം. നീ വളയാണ് കാണുന്നതെങ്കിൽ പറയുന്നത്, ഇവിടെ അദ്വൈതം പറയുന്നത് വളയുടെ സയൻസിനെ കുറിച്ചല്ല പറയുന്നത്. വളയെ കാണുന്നതിൻ്റെ അടുത്ത് എന്താ പറയുന്നത്? വളയെക്കുറിച്ച് ചിന്തിക്കാനും പ്രബന്ധം എഴുതാനുമല്ല പറയുന്നത്. പിന്നെ എന്താണ്, സ്വർണമാണെന്ന് ഗ്രഹിക്കുക, സ്വർണത്തെക്കുറിച്ച് ചിന്തിക്കാനാ പറയുന്നത്. അത് സ്വർണം തന്നെയാണ്, അപ്പോൾ രണ്ടാമതൊന്നും ഇല്ല. അപ്പോൾ അദ്വൈതബോധമാണ്. തദനന്യത്വം അടുത്ത് വരും വിശദമായി ചർച്ച ചെയ്യും. ഇങ്ങനെ മനസ്സിലെത്തുന്നതാണ് ദ്വൈതം എന്ന് പറയുന്നത്. ഈ കാലദേശ ഉപാധികളെല്ലാം ഉണ്ടല്ലോ, ഈ അനുഭവപ്പെടുന്നതെല്ലാം എല്ലാ തുരിയും തന്നെ. അത് അങ്ങനെ പറയാൻ പറ്റും, കാരണം ഇതിൽ നിന്നെല്ലാം വ്യാപർത്തിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്നതാണ്. തുര്യനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ആ സാക്ഷിയാവും, എനിക്കിതൊന്നും ആവണ്ട, ആ സാക്ഷിയാവണം. ഇടവും മരമണ്ടൂസേ വളയുടെ സാക്ഷിയാണ് സ്വർണമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മൺപാത്രത്തിന്റെ സാക്ഷിയാണ് മണ്ണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? തലയ്ക്കകത്ത് കളിമണ്ണാണോ വേറെ എന്തെങ്കിലും സാധനമാണോ ഫിറ്റ് ചെയ്തിരിക്കുന്നത്? എന്ത് മനസ്സിലാക്കും? ആഭരണത്തിന്റെ സാക്ഷിയാണ് സ്വർണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ആഭരണം സ്വർണം തന്നെയാണ്. അവിടെ സാക്ഷിയും സാക്ഷ്യവും എന്ന് പറഞ്ഞ് രണ്ടില്ല. നിനക്ക് സാക്ഷിയാകാൻ വേണ്ടിയിട്ട് ഇവിടെ കൊലപാതകം നടത്തി ആരും ഇല്ല. നല്ല സാക്ഷി പറയാൻ പറ്റും. ഇവിടെ സാക്ഷിയും സാക്ഷ്യവും ഒന്ന് രണ്ടില്ല. പക്ഷെ വാശിയാണ് എനിക്ക് സാക്ഷിയായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ സാക്ഷ്യം എന്ന് വെച്ചാൽ സാക്ഷി പ്രകാശിപ്പിക്കുന്നതിനാണ് സാക്ഷ്യം. സാക്ഷ്യം ഒന്നോ എന്നെ സാക്ഷിയിൽ നിന്ന് അന്യമായി കാണുന്ന ദ്വൈതബുദ്ധിയോടുകൂടിയിരിക്കുന്നവനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നീ അനുഭവിക്കുന്ന ഈ ദ്വൈതത്തിന് സാക്ഷ്യത്തിന് സാക്ഷിയായിരിക്കുന്ന നീയാണ്, ആ നീ തന്നെയാണ് സാക്ഷ്യമായിരിക്കുന്നത്. അല്ലാതെ അദ്വൈതമായിരിക്കുന്ന അദ്വൈത ഭാവത്തിലിരിക്കുന്ന നിന്നെ ദ്വൈതത്തിലേക്ക് കൊണ്ടുവരാനില്ല. പരമാർത്ഥത്തിൽ നിന്നും ചുതി സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ദ്വൈതബുദ്ധിയോടുകൂടിയിരിക്കുന്ന നിന്നെ അദ്വൈത ബോധത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഇതിന് വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കും. ദൃഷ്ടാന്തത്തെ പറയുന്നത് യുക്തിക്ക് വേണ്ടി, അനുഭവത്തിന് യുക്തിയുടെ ആവശ്യമില്ല. ആരോടും പോയി ചോദിക്കേണ്ട കാര്യമില്ല. അനുഭവത്തിൽ അത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ യുക്തി മൂന്നാമതൊരു വഴിയില്ല. ഇവിടെ യുക്തിക്ക് വേണ്ടി പറയുന്നത് സ്വർണവും വളയും പോലെയാണ്, മണ്ണും മൺപാത്രവും പോലെയാണ്. വാക്കുകളുണ്ട്, പറയുന്നതിനുള്ള പരിമിതിയുണ്ട്. എന്നിരിക്കലും ശ്രുതി ആചാര്യന്മാരെന്തുകൊണ്ട് വാക്കുകളുണ്ട് പരമാവധി പറയും. ഒരുത്തന്നെ ഗ്രഹിക്കുന്നതിനത് മതി. അത് മതി എന്ന് കേൾക്കുന്നുവെന്ന് തോന്നിയാൽ പിന്നെ അതിനപ്പുറമൊന്നുമില്ല. തോന്നിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. പൊട്ടന്റെ മുമ്പിൽ ശംഖ് വിളിക്കുമ്പോഴാണ് എന്തെങ്കിലും കാര്യമുണ്ടോ? ബധിര കർണ വിലാപം എന്ന് പറയും. ഒരുത്തിൽ ദുഃഖം സഹിക്കാൻ വയ്യാതെ ബധിരനായ ഒരുവന്റെ മുമ്പിൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കുക. അവനെന്താ വിചാരിക്കുന്നത്? ഇയാൾ ഡാൻസ് കളിക്കുന്നു എന്നാണ്. കാരണം ശബ്ദം കേൾക്കുന്നില്ല. അതേ ഉള്ളൂ. അപ്പോൾ അത് ഞാനീ പറഞ്ഞു വരുന്ന എന്തോന്നിയാ, നമ്മുടെ കേൾവിയിൽ അദ്വൈതത്തെ ബോധിപ്പിക്കുമ്പോൾ വൈരുദ്ധ്യങ്ങളെപ്പോലെ ബോധിപ്പിക്കും. നമ്മൾ സമന്വയ ദൃഷ്ടിയിലൂടെ അതിനെ ഗ്രഹിക്കണം. അതും ആചാര്യന്മാർ ഉപദേശിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ഏകായന വിദ്യയെ പറഞ്ഞത്. ബൃഹദാരണ്യത്തിലെ വളരെ പ്രസിദ്ധമായ നമ്മൾ ചർച്ച ചെയ്ത ഏകായന വിദ്യ അതിനിവിടെ ഒന്നുകൂടി പറയുകയാണ്. കാരണം പരമകാരണം. ഈ ഭാഗങ്ങളൊക്കെ ചിലർ പുസ്തകങ്ങളൊക്കെ എഴുതി ആൾക്കാർ ഒരുപാട് ആശയക്കുഴപ്പമാക്കിയിട്ടുണ്ട്. പുസ്തകം എഴുതുന്നവര് ഭാഷകാരും പുസ്തകം എഴുതി, അത് നമുക്ക് ഉപകാരപ്പെടുന്നു. അറിഞ്ഞിട്ടാണ് എഴുതുന്നത്, അതുകൊണ്ടാണ്. പക്ഷെ പലരും എഴുതുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പുസ്തകം എഴുതി പഠിക്കാം, വായിക്കുന്നവന്റെ അധോഗതി. അപ്പോ എന്താണ് ഇവിടെ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ തന്നെ ഈ സന്ദർഭം എടുത്ത് വെച്ച് പുസ്തകം എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ വായിക്കുക നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമുണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ അതാണ്. അങ്ങനെ ഒരു ശീലമില്ല, ഗുരുവിനൊക്കെ ഭാഗ്യമാണ്. വായിച്ചുകൊണ്ടല്ലേ എനിക്കിത് പറയേണ്ടി വരുന്നു. ഇവിടെ എന്താ പ്രധാനമായി പറയുന്നത്? പരമാത്മാവാണ് സൃഷ്ടിച്ചത്, ജീവനല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഏകായന വിദ്യയിൽ പറയുന്നത് എന്താണ്? സൃഷ്ടി പരമാത്മാവിലാണ്, ജീവനിൽ സൃഷ്ടി നടക്കുന്നില്ല. ശരിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനു വേണ്ടി ഒരാളൊരു പുസ്തകം എഴുതി. എന്താണോ ജീവൻ സൃഷ്ടിക്കുന്നില്ല, പരമാത്മാവാണ് സൃഷ്ടിക്കുന്നത്. സംഗതി ശരിയാണ്, ഇവിടെയും അതാ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നതിൻ്റെ എന്താണ് ഒരു പുരൾ ഉണ്ട്. അത് ഈ ചർച്ച ചെയ്യുമ്പോൾ വിട്ടുപോയി കഴിഞ്ഞാൽ തീർന്ന് അദ്വൈതം പോയി. ഇവിടെ ഈ പറയുന്നതിൻ്റെ താല്പര്യം ജീവൻ സൃഷ്ടിക്കുന്നില്ല, പരമാത്മാവാണ് സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ജീവനല്ല പരമാത്മാവ് ആണ് എന്നുള്ള ഈ കാര്യത്തെ ഉറപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. പിന്നെന്താണ് ജീവനെന്നും പരമാത്മാവും എന്ന രണ്ട് സാധനം ഇവിടെ ഇല്ല. ഈ കാര്യത്തെ മറന്നിട്ട് ജീവനല്ല സൃഷ്ടിച്ചത് പരമാത്മാവാണ് സൃഷ്ടിച്ചതെന്നുള്ള ചർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെടുന്നത് അമൂല്യമായ അദ്വൈത ബോധമാണ്. അതാര് സൃഷ്ടി നടത്തി, പരനാണോ ജീവനാണോ എന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെന്തായിരിക്കും? ഒരു പരമാത്മാവും ഒരു ജീവാത്മാവും. ജീവാത്മാവ് അത്പജ്ഞനാണ്, സൃഷ്ടി നടത്താൻ സാധ്യമല്ല. പരമാത്മാവ് സർവജ്ഞനാണ്, സൃഷ്ടി നടത്തുന്നു. പരമാത്മാവിന്റെ കയ്യിൽ മായ എന്ന് പറയുന്ന ഒരു ആയുധമുണ്ട്, അതുകൊണ്ട് സൃഷ്ടിക്കാൻ പറ്റും. ജീവാത്മാവിന്റെ കയ്യിൽ അവിദ്യ എന്ന് പറയുന്ന ഒരു മൂർച്ചയില്ലാത്ത ആയുധമാണ്, തുരുമ്പെടുത്ത സാധനമാണ്, അതുകൊണ്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഭാവനാ ലോകത്തിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് ഇതിന്റെ പൊരുൾ? ഈ വിഷയം ഭാഷ്യകാരൻ എന്തിനു ചർച്ച ചെയ്യുന്നു? അതിൽ പറഞ്ഞു ഏകായനം സർവത്തിനും ആശ്രയമായിരിക്കുന്ന ഏകമാണ്. അവിടെ അതിനെ ജീവാത്മാവ് പരമാത്മാവ് എന്നൊന്നും വേർതിരിക്കാൻ പറ്റില്ല. അതിന്റെ ഉപകരണത്തെ ഇത് മായയാണ് അവിദ്യയാണെന്ന് വേർതിരിക്കാൻ പറ്റില്ല. ആ ഏകമായ തത്വത്തിൽ നിന്ന് സൃഷ്ടി സംഭവിക്കുന്നു. ആ നിന്റെ ബുദ്ധി ആ ജീവനെന്ന് പറയുന്ന പ്രതിഭാസത്തെ ചുറ്റിപ്പറ്റിയാണെങ്കിൽ അതിനെക്കുറിച്ച് വർണ്ണിക്കും. വർണ്ണിക്കുമ്പോൾ പറയും അത് അല്പജ്ഞനാണ്, അതിന് അവിദ്യയുള്ളൂ. അല്ല നിന്റെ ബുദ്ധി ഈശ്വരനെന്ന് പറയുന്ന പ്രതിഭാസത്തെ ആശ്രയിച്ചാണെങ്കിൽ പറയത് സർവജ്ഞനാണ്, അവിടെ മായയുണ്ട്. ഇതൊന്നും അദ്വൈതം താല്പര്യപൂർവ്വം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെയല്ല. പക്ഷുകാരൻ തന്നെ പലതവണ ആവർത്തിച്ച് പറയും ഈ പ്രക്രിയകളെല്ലാം എന്തിനു വേണ്ടി? സൃഷ്ടിച്ചി സംഹാരങ്ങൾ നീ കാണുന്നുണ്ടെങ്കിൽ ഏകമായ പരമാത്മാ തത്വത്തിൽ നിന്ന് ചൈതന്യത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല നിനക്ക് ഈ സൃഷ്ടിസ്ഥിതി ഇതിനെയൊന്നും കാണണ്ടെങ്കിൽ അതിനെയൊന്നും കുറിച്ച് നിനക്ക് ചിന്തിക്കണ്ടെങ്കിൽ ഇതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഗ്രഹിക്കുക ഏകമായ പരമാത്മാവേ ഉള്ളൂ. ഇവിടെ സൃഷ്ടിയുമില്ല, സ്ഥിതിയുമില്ല, സംഹാരവുമില്ല, ജീവനുമില്ല, പ്രപഞ്ചവുമില്ല, എല്ലാം എന്താണ് ഏകമായ ആ തത്വമാണ് എന്ന അദ്വൈത ബോധം അത് ഗ്രഹിക്കുക. ഇതാണ്. അപ്പോൾ നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് ജീവനാണോ സൃഷ്ടിച്ചത് പരമാത്മാവാണോ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞൊരു വിവാദത്തിൽ മായയാണോ അവിദ്യയാണോ ഒന്നാണോ രണ്ടാണോ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയി അദ്വൈതത്തിൽ എന്തോ മഹത്തായ കണ്ടുപിടുത്തം നടത്തിയെന്ന് നമ്മൾ കരുതുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ അമൂല്യമായ അദ്വൈത തത്വത്തെക്കുറിച്ചുള്ള ബോധമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. പരമാർത്ഥ ബോധമാണ് നശിച്ചു പോകും. നമ്മൾ ഈ തർക്കവിതർക്കങ്ങളിലും ഈ കോലാഹലങ്ങളിലും കുടുങ്ങിപ്പോവും. അതല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങിയ സമയത്തെ പറഞ്ഞു അദ്വൈതത്തെക്കുറിച്ചുള്ള വിചാരം എന്ന് പറയുന്നത് അന്തർമുഖമായ ആത്മനിഷ്ഠമായ ദൃഷ്ടിയോടുകൂടി ആണ് ചെയ്യേണ്ടത്. ഏകത്വത്തിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് വേണം. അല്ല, ഇത് മറ്റു വിഷയങ്ങളെപ്പോലെ പഠിച്ചു മറക്കേണ്ട ഒരു വിഷയമല്ല, ഓർമ്മിച്ച് ചിന്തിച്ച് പറയേണ്ട വിഷയമല്ല, ഉൾക്കൊള്ളേണ്ട ഒന്നാണ്. 100 പുസ്തകം പഠിച്ചാലും ഉൾക്കൊള്ളണമെന്നില്ല, ഒന്നും പഠിക്കാതെയും ഉൾക്കൊള്ളാം. അതാണ് ഇതിൻ്റെ സവിശേഷത. അതും ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇതിന് പഠനവുമായി ഒരു ബന്ധവുമില്ല, ഇതിന് ക്ലാസ്സുമായി ഒരു ബന്ധവുമില്ല. അത് ബന്ധമുള്ളതാണ് ഈ കോയ അണച്ചി. അത് വിഷയം വേറെ, ഇത് സംഗതി വേറെയാണ്. അപ്പോൾ അന്തർദൃഷ്ടിയിലാണ് ഇവിടെ തത്വത്തെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. നമ്മളത് ഉൾക്കൊള്ളേണ്ടതും ആ ദൃഷ്ടിയിലാണ്, ബഹിർമുഖമായിട്ടല്ല. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സൃഷ്ടി പരമാത്മാവിലാണെന്ന് ഉറപ്പിക്കുന്നു. അതിനുവേണ്ടി പറയുന്നു പ്രപഞ്ചായനം. അത് പറയുമ്പോൾ എന്ത് പറയും? ഏകായനം എന്ന് പറയുമ്പോൾ ഇവിടെ ഏകായനം എന്ന് അവിടെ പറഞ്ഞത് എന്താണ്? എല്ലാ രൂപങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന കണ്ണ്, എല്ലാ രസത്തിനും ആശ്രയമായിരിക്കുന്ന രസം, എല്ലാ ഗന്ധങ്ങൾക്കും ആശ്രയമായി ഘ്രാണം, എല്ലാ സ്പർശങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന തുക, ഇങ്ങനെ പറഞ്ഞു പോകുന്നു. പക്ഷെ അത് എങ്ങനെ എന്തിനെ ബോധിപ്പിക്കാൻ പറയുന്നു? അനന്തരം, അബാഹ്യം, കൃഷ്ണം, പ്രജ്ഞാനഘനം, അതിനെ ബോധിപ്പിക്കാനാണ്. അല്ല, ഇവിടെ എങ്ങനെ സൃഷ്ടി നടക്കുന്നു? അത് വേറെ ചിലർ പോസ്റ്റുണ്ട്. എന്താണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച നമ്മുടെ അപ്പുപ്പന്മാരാണ്? വാട്സാപ്പിൽ പണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൃഷി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്ത്? അതൊക്കെ ജർമ്മൻകാരെടുത്തുകൊണ്ട് പോയി അവിടെ വെച്ചിരുന്നു. ഇപ്പൊ അവർ പുതിയ വാട്സാപ്പ് ഉണ്ടാക്കി. ഇങ്ങനെ പറയുന്നവരുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ പ്രപഞ്ചത്തെ വിശകലനം ചെയ്യാനോ പഠിക്കാനോ അല്ല. പ്രപഞ്ചത്തെക്കുറിച്ച് അവർ സാമാന്യമായിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ മനുഷ്യന്റെ ബൗദ്ധികമായ അറിവിന്റെ നിലയിൽ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വെറും വട്ടപൂജ്യമാണ് എന്നേ പറയാൻ പറ്റും. ശബ്ദസ്പർശം, രൂപം, രസം, ഗന്ധം, പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന എന്താണ്? ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തിന്റെ പഠനമായിട്ട് നോക്കുമ്പോൾ എന്താ ഈ പഞ്ചഭൂതം എന്ന് പറയുന്നു? അതെന്തായിരിക്കുന്നു? ഇന്നത്തെ മൂലകങ്ങൾ എന്നൊക്കെ പറയുന്നതും വെച്ച് നോക്കുമ്പോൾ ഇതുമായിട്ട് എന്താ? ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ പഠനവും ഇന്നത്തെ മനുഷ്യന്റെ പ്രയത്നത്തിനൊക്കെ ഇതാണോ വിലയുള്ളത്? ഇല്ല, അതൊക്കെ വെറും സ്ഥൂലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും. അതൊക്കെ അദ്വൈത വിചാരത്തിന് അതൊക്കെ മൂല്യമുള്ളതാണ്. ഇന്നത്തെ ഭൗതിക നിലയിൽ നോക്കുമ്പോൾ ഇതൊക്കെ വെറും തുച്ഛമായ വിചാരങ്ങളാണ്. ഇന്നത്തെ ഇതൊക്കെ അതാണ്, അതൊക്കെ ഇതാണെന്നൊക്കെ പറയുന്നതൊക്കെ വെറും അർത്ഥശൂന്യമായ കാര്യം. അല്പസ്വല്പമൊക്കെ പഠി നമ്മൾ ഭൗതികമായ ശാസ്ത്രം വായിച്ചു കഴിഞ്ഞാൽ മതി. പഞ്ചഭൂതങ്ങൾ, അതാണ് ക്വാണ്ടം ഫിസിക്സ്. എന്തോന്ന് ക്വാണ്ടം? ഇവന് ഇത് രണ്ടും അറിയത്തില്ല, പഞ്ചഭൂതം അറിയില്ല, ക്വാണ്ടം ഫിസിക്സും അറിയില്ല. അതാണ് ഇതെന്ന് പറയുന്നത് ഒരർത്ഥമില്ലാത്ത കാര്യങ്ങൾ. ഇത് മനുഷ്യൻ നിരന്തരമായ അന്വേഷണങ്ങളിലൂടെ അവന്റെ അധ്വാനത്തിലൂടെ അവൻ കണ്ടുപിടിച്ചെടുത്തതാണ് അല്ലേ? എത്രയോ മനുഷ്യന്റെ ബുദ്ധിയുടെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഇന്ന് ആകാശത്തുകൂടി പറക്കുന്ന ഈ സാധനം ഉണ്ടാക്കിയ വിമാനം. ഇത് പണ്ടൊരു ഋഷി മന്ത്രം കൊണ്ടുണ്ടാക്കിയ പുഷ്പക വിമാനത്തിന്റെ അടുത്ത് പോലും വരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധാസംബന്ധമാണ് അതൊക്കെ. അതവിടെ നീക്കട്ടെ. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്? എല്ലാം മനുഷ്യന്റെ ഭാവനയാണ്. രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഓർക്കണം. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭാവനയ്ക്ക് യാതൊരു സാധ്യതയില്ല. ഈ പറയുന്ന വിവിധത്തിലുള്ള വിശ്വാസമാണ്. വിശ്വാസം പലയിടത്തും നല്ലതാണ്, നമുക്ക് വിശ്വാസമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ അസ്ഥാനത്തുള്ള വിശ്വാസം ശരിയല്ല. അത് നമ്മെ നന്മയിലേക്ക് നയിക്കുകയും സദ്ഗതി ഉണ്ടാക്കിത്തരികയും ചെയ്യണമെങ്കിൽ വിശ്വാസം നല്ലതാണ്, അത് ആവശ്യമാണ്. ഇത്തരം അസംബന്ധങ്ങളെ വിശ്വസിക്കുന്നതിന് യാതൊരു കഥയില്ല. ഇവിടുത്തെ പുഷ്പക വിമാനത്തെ ജർമ്മൻകാരൻ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നാണ് ബോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ വലിയ പ്രയാസമുണ്ട്. അപ്പൊ ഇവിടെ ഇത് ഈ കാര്യം പറയുന്ന എന്താണ്? പ്രപഞ്ചകാരണവാദം എന്ന് പറയുന്നത് ഏകത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏകത്വം എന്ന് പറഞ്ഞാൽ പോരാ, അദ്വൈതം. അതെങ്ങനെയുള്ള അദ്വൈതം? അനന്തരം, അബാഹ്യം, കൃഷ്ണം, പ്രജ്ഞാനഘനം. പ്രജ്ഞാനഘനം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മാണ്ഡിക്ക് ഓർമ്മയുണ്ട? എന്താ അവിടെ വ്യാഖ്യാനിച്ചത് ഭാഷകാരൻ? പ്രജ്ഞാന ഏവ എന്നാണ്. പ്രജ്ഞാനഘനം എന്ന് പറഞ്ഞാൽ പ്രജ്ഞാനം മാത്രം രണ്ടാമതൊന്നില്ല. നമ്മൾ സാധാരണ ഭാഷ പറയും അറിവ് മാത്രം, ബോധം മാത്രം, ചൈതന്യം മാത്രം. പിന്നെ അത് ഭാഷകാരൻ അവിടെ പറഞ്ഞ സുഷുപ്തിയെ കുറിച്ച് പറയാൻ വേണ്ടി. അതായത് സുഷുപ്തിയിൽ ബോധമില്ലല്ലോ, ഒന്നും അറിയുന്നില്ലെന്നല്ലേ നമ്മൾ പറയുന്നത്. സത്യമാണ്, ലോകത്തിൽ എന്തെങ്കിലും സത്യമായിട്ടുണ്ടെങ്കിൽ സുഷുപ്തിയാണ്. കാരണം ഇവിടുത്തെ അനുഭവങ്ങളെല്ലാം മാറിപ്പോകുന്നു. സുഷുപ്തി നിന്ന് വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ, ഒന്നും അറിഞ്ഞില്ല. എവിടെ പോയി അറിവ്? പറഞ്ഞു പ്രജ്ഞാനഘനം. അവിടെ കേവലമായ പ്രജ്ഞാനം മാത്രം, പ്രജ്ഞാനത്തെ അറിയിക്കുന്ന ഒരറിവ്, പ്രജ്ഞാനം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരറിവ്. അങ്ങനെയുള്ള അറിവുകളൊന്നുമില്ല. ഖനീഭൂതം തമ ഇവ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തമസല്ല, തമസെന്ന് തോന്നും. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ അതൊരു ഇരുളാണെന്ന് തോന്നും. പക്ഷെ ഇരുളല്ല, അതെന്താണ്? തമ ഇവ, തമസ് പോലെ. സാറിന് ഭൗതികത്തിനും പറയാറുണ്ടല്ലോ വെളിച്ചത്തിന്റെ പരമാവധി എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അനുഭവത്തിനും അങ്ങനെയല്ല, കണ്ണിൽ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. അതുപോലെയാണ് പ്രജ്ഞാന ഘനമായിരിക്കുമ്പോൾ, പ്രജ്ഞാനം മാത്രമായിരിക്കുമ്പോൾ അവിടെ പ്രജ്ഞാനത്തിൽ നിന്ന് വേറിട്ടൊരു ബോധമില്ല. അറിയാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും ഒന്നുമുള്ള ബോധമില്ല. എന്താണ് ഈ ജാഗ്രതത്തിലുള്ളത്? അതില്ല. അതുകൊണ്ട് പറയുന്നു ഒന്നും അറിഞ്ഞില്ല. എന്തിനെ ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു? ഇവിടെ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നിനെ അറിഞ്ഞില്ല. അതിനെ വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിലാണ് ഈ വാക്ക് വന്നത്. പ്രജ്ഞാനഘനം, കൃഷ്ണം, പൂർണം, എല്ലാം പ്രജ്ഞാനഘനമായിരിക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞ എന്താണ്? വളയും സ്വർണവും സ്വർണം തന്നെ എന്നാണ്. വള തന്നെ തന്നെ പറയുന്നു. വളയും സ്വർണവും സ്വർണം തന്നെ, പാത്രവും പിന്നെ മണ്ണും മണ്ണ് തന്നെ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ പറയുന്നത്. അത് പൂർണ്ണമായിരിക്കുന്നു. അനന്തരം, അബാഹ്യം. ഇവിടെ അന്തരം ബാഹ്യം ഒന്നുമില്ല. ചില പറയാറുണ്ടല്ലോ ഞാൻ ആന്തരികമായി സാക്ഷാത്കരിച്ചു എന്നൊക്കെ പറയും. കേൾക്കുമ്പോൾ എന്തോ ഇടിവെട്ടിയതുപോലെ തോന്നും, കാര്യമൊന്നുമില്ല. ഇതെന്താണ്? അനന്തരം, അബാഹ്യം എന്ന് ഇതിനെ ഗ്രഹിക്കാനേ ഉള്ളൂ. അന്തരവുമില്ല, ബാഹ്യവുമില്ല, അങ്ങനെ ഒരു ഭേദമൊന്നുമില്ല. അതാണ് അദ്വൈത ബോധം എന്ന് പറയുന്നത്. അതിന് അന്തരബാഹ്യ അന്തർബാഹ്യശൂന്യമായി ഗ്രഹിക്കുക. അത് പലതരത്തിലും പറയും. ചിലത് കാര്യകാരണശൂന്യം എന്ന് പറയും, മൂർത്താമൂർത്തരഹിതം. ഇങ്ങനെയൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കും. അനന്തരം, അനന്തരം എന്ന് വെച്ചാൽ അന്തരമല്ലാത്തത്, അബാഹ്യം എന്ന് വെച്ചാൽ ബാഹ്യമല്ലാത്തത്. ഇതിനെ ഉള്ളിപ്പോയി അറിയുക, പുറത്തു വന്നറിയുക, അങ്ങനെ രണ്ടു തരത്തിൽ അറിയാനൊന്നുമില്ല. അതാണ് ഈ ഇത് യോഗവും തമ്മിലുള്ള വ്യത്യാസം. യോഗി പറയുന്നത് അങ്ങനെയല്ല, അതിന് ഉള്ളിൽ പോയി അറിയണം. യോഗിക്ക് അറിയാൻ കഴിയും, അത് നിഷേധിക്കാൻ പറ്റില്ല. അദ്വൈതിക്ക് അറിയാൻ കഴിയാത്ത കാര്യങ്ങളൊന്നും യോഗിക്ക് അറിയാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യോഗിക്ക് പല അറിവുകളുമുണ്ട്. ഉള്ളിൽ പോയി യോഗി അറിയും. അദ്വൈതി അതിനെ എതിർക്കാൻ പോകുന്നില്ല. അതിനോട് തനിക്കങ്ങനെ ഒരു അറിവുണ്ടാകുന്നില്ല. ഇപ്പൊ കുണ്ടന്നി ഇനി ഒരാൾ പറയണേ എനിക്ക് പൊങ്ങി എൻ്റെ അടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ അദ്വൈതി അതിനെ എതിർക്കില്ല. അവിടെ നിന്നോട്ടെ, കുറച്ചുകൂടി മേളോട്ട് കയറട്ടെ, അനുഗ്രഹിക്കുന്നു, ഒരു വിരോധവുമില്ല. പക്ഷേ അദ്വയബോധം എന്താണ്? ഇത് അനന്തരം, അബാഹ്യം. ഇതെന്താ, എന്തിനെ കുറിച്ചായി പറയുന്നത്? ഏകായനം എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുകയാണ്. അവിടെ ഏകായന വിദ്യയിൽ പറയുന്നത് കണ്ണിന് രൂപങ്ങൾക്കെല്ലാം ആശ്രയം ഒരു കണ്ണെന്നാണ്. അത് അങ്ങനെ പറഞ്ഞു പോയാൽ എവിടെ ചെന്ന് നിൽക്കും? ഇവിടെ ചെന്നെത്തും. അനന്തരം, അബാഹ്യം, കൃഷ്ണം, പ്രജ്ഞാനഘനം, രാജക്ഷാണ, അങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആശ്രുതി വേദം. പരമാത്മാനം ഏനം ഗമേതി, ഈ പറയുന്ന പരമാത്മാവിന്, എങ്ങനെയുള്ള പരമാത്മാവിനെയാണ് ബോധിപ്പിക്കുന്നത് എന്നുവെച്ചാൽ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പരമാത്മാവിനെയല്ല. അല്ലെങ്കിൽ ഈശ്വരൻ, നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന പോലെ ഈശ്വരനെ ഒരു സൃഷ്ടികർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ പോലെ നിറുകിട്ട ഒരാൾ ഈ ലോകത്ത് വരെ കാണത്തില്ല. എന്തുകൊണ്ട്? കുറേ മനുഷ്യര് നിരന്തരം കഷ്ടതയിൽ, കുറേ മനുഷ്യര് പരമസുഖത്തിൽ, കള്ളന്മാരെല്ലാം ഇവിടെ പരമസുഖമായി ജീവിക്കുന്നു, സാധുക്കളെല്ലാം കഷ്ടപ്പെടുന്നു, നിരപരാധികളെയെല്ലാം കഷ്ടപ്പെടുത്തുന്നു, ദുഷ്ടന്മാരെല്ലാം വിലസുന്നു, ദുഷ്ടൻ പന പോലെ നിൽക്കുന്നു, എന്തൊക്കെയാ കാണുന്നത്? ഇതിലെവിടെയാ നീതിബോധമുള്ളത്? ഈ പ്രപഞ്ചത്തിലെവിടെയാ നീതിബോധമുള്ളത്? അകാരണമായ ഹിംസ, അകാരണമായ അധർമ്മം, ഇതാണ് പ്രപഞ്ചത്തിൽ കാണുന്നത്. അപ്പൊ ഇത് എല്ലാം ഒരു ഈശ്വരന്റെ, ഈശ്വരൻ എന്ന് പറയുന്ന ഒരാട് കളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നെറുകെട്ട ഒരു കളിയാണ്, അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് പാൽപ്പായസമൊക്കെ കുടിച്ചുകൊണ്ട് സാമിക്കരുതെന്ന് പറയാം. ഈ കഷ്ടപ്പെടുന്നവനത് പറയാൻ പറ്റത്തില്ല. അവനാ ഈശ്വരനെ ശവിക്കും, ഈശ്വരന്റെ തലയിൽ ഇടിത്തി വീഴട്ടെ എന്ന് പറയും. കാരണം എനിക്ക് ഇത്രയും വലിയ ദുരിതം ഉണ്ടാക്കിയ ഈശ്വരനെ എങ്ങനെ ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റും? നിരന്തരം വേദനയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവന് പറയാൻ പറ്റില്ല എല്ലാം എനിക്കിത് ഈശ്വരൻ തന്നതാണ്, വളരെ സന്തോഷം. സ്വാമിക്ക് പറയടോ, ഇതൊക്കെ നിനക്ക് ഈശ്വരൻ തന്നാണ് ഈ പിടിച്ചോ. കാരണം സ്വാമിക്ക് അതില്ല, സ്വാമി പായസം കുടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വേദനിക്കുന്നവനത് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന, പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന അതെന്താണ്? നീതിബോധമില്ലാത്ത പ്രവൃത്തികളാണ്, അധാർമികമായ പ്രവൃത്തികളാണ്, അസത്യത്തിൻ്റെ പ്രവൃത്തികളാണ് കാണുന്നത്, ഹിംസയാണ് കാണുന്നത്. ഇതിനെല്ലാത്തിനും ഉത്തരവാദിയായ ഒരു ഈശ്വരനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ആ ഈശ്വരനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? പിന്നെ ഈശ്വരൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കാൻ ഒരു സ്ഥലവുമില്ല. പിന്നെ അതിന് പറയുന്ന ഒരു സമാധാനമാണ്, അതൊക്കെ നിന്റെ കർമ്മമാണ്, ഓരോരുത്തരുടെ കർമ്മം. എല്ലാത്തിനും ഉത്തരവാദിയായിരിക്കുന്ന ഭഗവാൻ ഈ കർമ്മത്തിന് ഉത്തരവാദിയില്ലേ? ന്യായമായി ചിന്തിച്ചു കഴിഞ്ഞു, കർമ്മത്തിന് ഉത്തരവാദിയില്ലേ? അപ്പൊ കർമ്മമാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഈശ്വരന്റെ കർത്തൃത്വം ഒഴിവാകും. കർമ്മം എന്ന് പറയുന്നത് അതൊക്കെ പിന്നെ ഇതൊക്കെ എന്തിനു പറയുന്നു? ബുദ്ധിശൂന്യനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അവനോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനിച്ചോളും, അതിനുവേണ്ടി പറയുന്നതാണ്. അല്ലാതെ ഇതിലൊന്നും ആത്യന്തികമാണ്. നമ്മളത് ചർച്ച ചെയ്യും, ഇവിടെ തന്നെ ചർച്ച ചെയ്യും. സമാധാനം പറയാൻ പറ്റത്തില്ല. അവിടെ എന്താണ്? ഈ പറയുന്ന രീതിയിൽ പരമാത്മാവിനെ സ്വീകരിച്ചേ പറ്റൂ. എങ്ങനെ? അനന്തരം, അബാഹ്യം, കൃഷ്ണം, പ്രജ്ഞാനഘനം, അങ്ങനെയുള്ള പരമാത്മാവിനെ ഉൾക്കൊണ്ടാൽ ശരി. അവനെന്താ? അവൻ മുക്തനായി. അവന് പിന്നെ ഇത്ര ചോദ്യങ്ങളുമില്ല, സമാധാനവുമില്ല. അല്ലാതെ മുക്തി സാധ്യമല്ല. അല്ലാത്ത മുക്തിയെല്ലാം മൂഢന്മാർക്കുള്ളതാണ്. രാജക്ഷണ പരമാത്മാനം ഏനം ഗമേതി തസ്മാ പരമാത്മനേവായം ദർശനാദ്യ ഉപദേശിക്കും യത്തേ. അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ തരത്തിലുള്ള പരമാത്മാവിനെ കുറിച്ചുള്ള ആത്മാവ അരെ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്ദവ്യോ നിരധ്യാസിതവ്യ എന്ന ഉപദേശമാണ് ശ്രുതിയിൽ കാണുന്ന ഒന്നാണ്. അല്ലാതെ നമ്മുടെ ഭാവനയിലുള്ള പരമാത്മാവിനെ കുറിച്ചല്ല, പ്രജ്ഞാനഘനമായിരിക്കുന്ന പരമാത്മാവിനെയാണ് ഇങ്ങനെ ദർശനാദി ഉപായം ആത്മാവരെ ദ്രഷ്ടവ്യ എന്ന് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചാണ്. ശ്രോതവ്യം മന്ദവ്യം ആ പ്രജ്ഞാനഘനത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രവണ മനനങ്ങളെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഇതിന്റെ സിദ്ധാന്തത്തെ കുറിച്ചാണ്. ഇപ്പൊ ഇനി അടുത്ത് പറയാൻ പോകുന്നത് മറ്റുള്ളവർ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്ന ഇവിടെ പറയും പഞ്ചരാത്രന്മാര് ദ്വൈതികള് അവരെല്ലാം ഇതിനെ എങ്ങനെ കാണുന്നു, അദ്വൈതി എന്തുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നില്ല, ഇത്തരം കാര്യങ്ങളാണ്. യത് പുനരുക്തം പ്രിയ സംസൂചിത ഉപക്രമാ വിജ്ഞാനാത്മന ഏവം അയാം ദർശനാദ്യുപദേശീതി. കാരണം പ്രിയത്തെക്കുറിച്ചും മറ്റും ആദ്യം അതിനാണല്ലോ തുടങ്ങുന്നത്, കാമം പ്രേമം എന്നെല്ലാം പറഞ്ഞാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പം അതൊക്കെ ജീവനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വിജ്ഞാനാത്മാ എന്ന് പറഞ്ഞ ഇവിടെ ജീവൻ, അതിനെക്കുറിച്ചാണ് ഇവിടെ ഉപദേശിക്കുന്നതുകൊണ്ട് ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ എന്നെല്ലാം പറയുന്നത് തന്നെക്കുറിച്ചാണ്, എന്നുവെച്ചാൽ ജീവനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞു. ഇതിൽ അത്ര ഭ്രൂമഹ, ഇതിൽ ആസ്മരഥ്യൻ ഔഡുലോമി കാശകൃഷ്ണൻ തുടങ്ങിയ ആചാര്യന്മാരെന്ത് പറയുന്നു എന്നുള്ളതാണ് അടുത്ത ചർച്ച ചെയ്യുന്നത്.